الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ومن سهودرمارے ഇന്നത്തെ നമ്മളുടെ ഹദീസ് قال الإمام النووي رحمه الله عن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وآله وسلم من أحدث في أمرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. وفي رواية لمسلم من عمل عملا ليس عليه أمرنا فهو رد. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി വല്ലതും ചേർത്താൽ അതിൽ ഇല്ലാത്ത ഒരു കാര്യം ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. ഫഹുവ എന്ന് പറഞ്ഞാൽ ആ കാര്യമാണ് തള്ളപ്പെടേണ്ടത്, അതല്ല അവനെയാണ് തള്ളപ്പെടേണ്ടത് എന്ന രണ്ട് അർത്ഥവും അതിന് വായിക്കാവുന്നതാണ്. റവാഹുൽ ബുഖാരിയോ മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. വഫീ റിവായത്തിൽ മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹുവ റദ്ദ്, നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുകൂടിയുണ്ട്. ഇതാണ് ഹദീസ്, അതിന്റെ മത്തിൽ. ഈ ഹദീസ് ഇസ്ലാം ദീനിന്റെ അടിത്തറ വിശദീകരിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇമാം നവവി അദ്ദേഹത്തിന്റെ അർബയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 40 ഹദീസുകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകളാണ്. ഒന്നാമതായി പറഞ്ഞ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നിയ്യത്തനുസരിച്ചാണ് എന്ന ഹദീസ്. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഈ ഹദീസ്, കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കാൻ ആന്തരികമായി ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ് ഇഖ്ലാസ്. അത് കൽബുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ്, അത് ആളുകൾക്ക് ബാഹ്യമായി കാണാത്തതാണ്. അങ്ങനെ ബാഹ്യറായി ഉണ്ടാകുന്ന കാര്യം ശരിയാവണം, അതായത് ഇഖ്ലാസ്, എങ്കിലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതേപോലെ ബാഹ്യമായും കർമ്മം ശരിയായിരിക്കണം, അതാണ് ഇത്തിബാഉ സുന്നത്ത്, അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ കണ്ട അടിത്തറ, ഒന്ന് ഇഖ്ലാസും, രണ്ട് മുതാബഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച പോലെ ആയിരിക്കണം കർമ്മങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ പറഞ്ഞത് ഇസ്ലാം ദീനിന്റെ പകുതിയാണ് എന്നാണ്. മറ്റേ പകുതിയോ ആദ്യം പറഞ്ഞ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഇതിന്റെ ഗൌരവം വെളിപ്പെടുത്തുന്നതാണത്. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്ത് നിന്നും അർശിന്റെ മുകളിൽ നിന്ന് ശറഇയാക്കിയ നിയമങ്ങൾ മാത്രമാണ്. നമ്മളുടെ താല്പര്യം അനുസരിച്ച് ഒന്നും അതിൽ കടത്തിക്കൂട്ടാൻ പാടില്ല. അംലഹും ഷുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദൻ ബിഹില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ദീനിൽ വല്ലതും കടത്തിക്കൂട്ടുന്ന വളച്ചവന്മാർ അവർക്കുണ്ടോ, തമ്പുരാക്കന്മാർ അവർക്കുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് ഇസ്ലാം ദീനിൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മം ഒരാൾ പ്രവർത്തിക്കുകയും അത് ദീനിന്റെ ഭാഗമാണ് എന്ന് പറയുകയും ചെയ്താൽ, അത് ഇസ്ലാമിൽ പെടാത്ത ഒരു കാര്യമാണ് അയാൾ പറഞ്ഞതെങ്കിൽ, അയാൾ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് സ്വയം നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഞാനതുമില്ല, അത്ര ഗൗരവമുള്ള സംഗതിയാണ്. ഒരു കാര്യം കൽപ്പിച്ചിട്ട് ഇത് കൂലിയുള്ള കാര്യമാണ്, ഇത് അവലസാലിഹാത്താണ് എന്ന് പറയൽ, അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് ഒരു നല്ല കാര്യമാണ് എന്ന് തോന്നിയിട്ട് ഇത് ദീനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് അയാൾക്കുള്ളത് എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. എന്താണ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ കാര്യത്തിൽ പുതിയതായി വല്ലതും ചേർത്താൽ, ഹദസ് എന്നാൽ പുതിയ കാര്യം എന്നാണ് അർത്ഥം. രണ്ട് തരത്തിൽ അതിന് പറയാറുണ്ട്. ഒന്ന്, ദീനിൽ ഉണ്ടാക്കുന്ന പുതിയ കർമ്മം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹദസ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്നൊക്കെ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ഹവാദിസ് മുറു എന്ന് പറയാറുണ്ട്. ഹവാദിസിൽ മുറു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാഫിക് ആക്സിഡന്റ് എന്നാണ്. വാഹനാപകടത്തിനൊക്കെ അറബിയിൽ പറയുക ഹവാദിസിൽ മുറു എന്നാണ്. അവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന അർത്ഥത്തിൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനെ പറ്റിയല്ല, മറിച്ച് ഫി അംരിനാ ഹാദാ, സംഭവം എവിടെ ഉണ്ടാവുക? നമ്മളുടെ ഈ കാര്യത്തിൽ, അതായത് ഇസ്ലാം ദീനിൽ. അത് പഠിപ്പിക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞല്ലോ, അൻതും അഅലമു ബിഉമൂരി ദുനിയാക്കും, ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങളാണ് അറിയുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ശരീഅത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അവരെയും ആ കൊണ്ടുവന്ന കർമ്മത്തെയും തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരൊക്കെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് പറഞ്ഞത് മൻ സഅമ അന്ന ഫിൽ ഇസ്ലാമി ബിദഅത്തൻ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഒരാൾ പറയാണ് നല്ലൊരു കാര്യം അയാൾ കണ്ടെത്തിയിട്ട് ഇസ്ലാമിയയിൽ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ, അതായത് റസൂലിന്റെ കാലത്ത് ഇല്ല, പക്ഷെ നമ്മൾക്കും അത് പ്രവർത്തിക്കാം, അത് ബിദഅത്തുൽ ഹസനത്താണ്, നല്ല ബിദഅത്താണ്, ഇസ്ലാമിൽ ആക്ഷേപിച്ചിട്ടതൊക്കെ തിന്മ ബിദഅത്തുകൾ കടത്തിക്കൂട്ടുന്നതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് എത്തിക്കാതെ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം അല്ലാഹു തആല പറയുന്നത് അല്യോ മാക്കുമൽ തുലക്കും ദീനക്കും വാസുവന്ത് അലൈക്കും നിയമത്തി ഉറദീ തുലക്കും ഇസ്ലാമ ദീന, ഞാൻ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം ഇന്ന് പൂർത്തിയാക്കുകയും ഇസ്ലാം ദീനെ മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ വ്യക്തം വന്നിട്ട് പറയാണ് ഇത് അന്ന് റസൂലുള്ള പറയാത്തതാണ്, നല്ലൊരു കാര്യം ഞാനിപ്പോ കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അല്ലാഹു തആല പറയാണ് അലിയോ മാക്കുമൽ തുലക്കും ദീനക്കും ഇന്ന് ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധാണല്ലോ. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ എത്തിച്ചു തന്നിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് തെറ്റാണ്, അത് രണ്ടും ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിച്ചു തരാതെ മറച്ചു വെച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇമാം മാലിക് പറയാണ് ഫമാലം യക്കുൻ യൗമയിദിൻ ദീന, അലിയവും അക്കുമൽ തിരക്കും ഇന്ന് പൂർത്തിയാക്കി എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് അന്നുവരെ ദീനല്ലാത്തത് ലാ യക്കൂനുൽ യൗമ ദീന, ഇന്നും ദീനാവില്ല. അതുകൊണ്ട് തന്നെ മതത്തിൽ പുതിയ കാര്യങ്ങള് നമ്മളുടെ ഇച്ഛക്കനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് കടത്തിക്കൂട്ടുന്നത് ശ്രദ്ധിക്കണം. മൂന്ന് സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളൊക്കെ ഒന്ന് ചോദിച്ചു പഠിക്കാൻ വേണ്ടി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്താണ് അവർ വന്നത്. എല്ലാ കാര്യവും അവർ കേട്ടു മനസ്സിലാക്കി. അപ്പൊ അവർക്ക് തോന്നി ഇതൊക്കെ വളരെ കുറവാണല്ലോ, റസൂലിനെ അത്ര നിസ്കരിക്കാറുള്ളൂ, ഇത്രയും നോമ്പ് പിടിക്കാറുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ അടുത്ത പ്രവാചകനാണ്, ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ്, ഇത്രയൊക്കെ മതിയാവും. എന്നിട്ട് ഒരാൾ മറ്റയാളെ കണ്ടു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇനി മുതൽ രാത്രി കിടന്നുറങ്ങൂല, നിസ്കരിക്കും. വേറൊരുത്തം പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പ് വയ്ക്കും. ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം തന്നെ കഴിക്കൂല, ഫുള്ള് ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ ദൂതനെ ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ വന്നിരുന്നു, ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറയാണ് ഇന്നെന്റെ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് റസൂലുള്ള പറയാണ് ഇന്ന മഹാന അഫ്ഷാക്കും ലില്ലാഹി വത്തുക്കാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതും അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നതും ഞാനാണ്. ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസമില്ലി, എന്റെ ശരീരം ഇഷ്ടപ്പെടാത്തവൻ എന്നിൽ പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്ന് വിശ്വസ്മാതങ്ങളെ ഗൌരവത്തോടുകൂടി പഠിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഇസ്ലാം ദീനിന്റെ സമ്പൂർണത. പക്ഷെ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്, പതിവിൽ നിന്ന് വിപരീതമായി അല്പം ഈ ഹദീസ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി ചില ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യവും വിദേശത്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഖുർആനിൽ സാഹിബാരി ക്രോഡീകരിച്ചതല്ലേ, അതേപോലെ തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റികൾ നമ്മൾ കെട്ടാറില്ലേ, പിന്നെ വലിയ പള്ളി ഉണ്ടാക്കാറില്ലേ, അതേപോലെ വിമാനത്ത് പോകാറില്ലേ എന്നൊക്കെ സംശയം ചോദിച്ചുകൊണ്ട് അവരുടെ പിന്നെ വിദേശത്തേക്ക് ന്യായീകരണം കണ്ടെത്താറുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. പുതിയതായ കാര്യങ്ങൾ നമ്മൾക്ക് ഇസ്ലാമിലില്ലാത്തത് കൂട്ടിച്ചേർക്കാൻ അനുവാദമല്ല എന്ന കാര്യം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിന് ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഒന്നാമതായി ഇമാം ഖതീബ് ശിർബീനി അദ്ദേഹത്തിന്റെ മുഗനി അൽ മുഹ്താജി എന്ന കിതാബിൽ പറയാം, ഷാഫിഈ മദ്ഹബിലെ വലിയ അല്ലാമയും ആലിമാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ് പിന്നെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ അത് ചുംബിക്കുക, സാലിഹുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ പിന്നെ അഴ്താബില് അതിന്റെ ഉമ്മറപ്പടിയില് പിന്നെ ചുംബന അർപ്പിക്കുക, ഇതൊക്കെ കുല്ലുഹു മിനൽ ബിദഅ അല്ലതീ ഇർതകബഹന്നാസ്, ഇതൊക്കെ ജനങ്ങൾ ചെയ്യുന്ന ബിദഅത്താണ് എന്ന് അദ്ദേഹം പറയാം. വ്യക്തമായി മനസ്സിലായല്ലോ ഈ കാര്യങ്ങളൊന്നും ഇസ്ലാം ദീൻ പഠിപ്പിക്കാത്തതാണ്, പക്ഷെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി ഓരോരുത്തരും ചെയ്യുന്നതാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പണ്ഡിതൻ പറയാം. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഒരു ഉദാഹരണം കൂടി ഫിഖീന്റെ കിതാബുകളിൽ നിന്ന് പറയാം. ഷറഫുൽ മുഖദ്ദിമയിലെ പിന്നെ ഷറഫുൽ മുഖദ്ദിമൽ ഹദറമിയ എന്ന കിതാബിൽ അതിന്റെ രചയിതാവ് പറയാം, ഷാഫി മദ്ഹബുകാരനാണ് അദ്ദേഹം. വജഹലത്തുൽ മുഅദ്ദീനീന തഖൂലു ഖബ്ല ഇഖാമത്തി അസ്തഗ്ഫിറുല്ലാഹ് വഹുവ മിനൽ ബിദഅ, ചില വിവരമില്ലാത്ത ബാങ്ക് കൊടുക്കുന്ന വല്ലാക്കാര് വാങ്കികള് പറയും ഖബ്ല ഇഖാമത്തി, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്തിന് മുമ്പ് അവര് പറയാണ് ഇഖാമത്ത് വിളിക്കുന്നതിന് മുന്നേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, വഹുവ മിനൽ ബിദഅ, അത് ബിദഅത്താണ്. എന്തേപ്പോ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയുള്ള കാര്യമാണ്, ഇഖാമത്ത് കൊടുക്കലും പുണ്യമുള്ള സമയമാണ്. അയാൾ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു, അത് വിദേഹത്താണ് എന്ന് ഫിഖീന്റെ കിതാബിൽ പറയാം. ഇതിലേറെയൊക്കെ വ്യക്തമായി തന്നെ ഹദീസുകളിൽ കാണാൻ പറ്റും. അടുത്ത് വന്നിട്ട് അൽഹംദുലില്ലാഹ് എന്നൊരാൾ പറഞ്ഞു, എന്നിട്ട് തുമ്പിയപ്പോഴേ അതിന്റെ കൂട്ടത്തിൽ വസലാത്തു വസലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നിർത്തു, എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടത്, വസലാത്തു വസലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സലാത്തിന് നല്ല കാര്യമാണ് അല്ലേ, ആണ്. പക്ഷെ അത് ഇവിടെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ഇസ്ലാമിയയിൽ വസൂറത പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അതങ്ങനെ തന്നെ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ വേറെ കർമ്മം കൂടും, വേറെ എന്തെങ്കിലും കർമ്മം നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സംശയം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ജാമ്യ ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ സമ്മേളനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഖുർആൻ സഹമാരി ക്രോഡീകരിച്ചു. അതിന്റെയൊക്കെ പേര് മസാലിഫുൽ മുർസല എന്നാണ്. അതായത് പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പിൽക്കാലത്ത് ആവശ്യമായി വരുന്ന ഇബാദത്തല്ലാത്ത കർമ്മങ്ങളാണ് അവർക്ക്. ഉദാഹരണത്തിന് ഒരാള് പറയാണ്, ഇതാ മുസഹഫ്, ഈ മുസഹഫ് ഓതിയാലാണ് പ്രതിഫലം കിട്ടുക, അതിനു വേണ്ടി ഉണ്ടാക്കിയ മുസഹഫാണ്, ഇതിന്റെ ഓരോ പേജുകൾക്കും പ്രതിഫലമാണ്, എന്ത തരത്തിൽ പ്രസംഗിക്കുക? അതല്ലല്ലോ, നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്ന എന്തിനാണ്? ഖുർആൻ ഓതിയാലാണ്. ആ ഖുർആനിനാണ് പ്രതിഫലം ഉള്ളത്, അല്ലാതെ മുസഹഫിന്റെ വലുപ്പവും ചെറുപ്പവും നോക്കിയിട്ടല്ല. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കപ്പെടുന്ന ഇൽമിനാണ്, ആ ഇൽമിനെ സഹായിക്കാൻ വേണ്ടി അയാൾ സംഭാവന ചെയ്തു, അല്ലെങ്കിൽ പണം ചെലവാക്കി ഫീസ് അടച്ചു, അതിനാണ് പ്രതിഫലം ഉള്ളത്. അതല്ലാതെ ജാമിയ യൂണിവേഴ്സിറ്റി അങ്ങനെ ഉണ്ടാക്കി, അതിന് നാല് നില ഉണ്ടായിരിക്കണം, അത് കൂലുള്ള കാര്യമാണ്, അതിന്റെ നടുവിൽ പിന്നെ സ്റ്റെപ്പ് വേണം, അതിന് രണ്ട് അറ്റത്തും പിന്നെ സൺസേറ് വേണം, ലിഫ്റ്റ് വേണം എന്നൊക്കെ കൂലുള്ള കാര്യമാണോ? അല്ലെങ്കിൽ എന്നൊക്കെ ഇബാദത്തായിട്ട് പറയുന്ന കാര്യമാണോ? അല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതെന്തായി മാറും? വേല് വിദേഹത്തായി മാറും. അതൊന്നുമില്ലാതെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ അവരൊരു സംവിധാനം കണ്ടെത്തി, അതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതാണ്, ഇപ്പൊ ആവശ്യമായി വന്നതാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹിക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്യാതെ മാറ്റിവെക്കുകയും ചെയ്തത് ഇപ്പൊ നമുക്ക് കണക്കിക്കൂട്ടാൻ പറ്റില്ല. ഉദാഹരണത്തിന് ദുഹർ നമസ്കാരത്തിന് ശേഷം, അതല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഒരാള് പിന്നെ ദുഹർ നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, അത് വിദേഹത്താണോ? വിദേഹത്താണെന്നുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പറയും. അത് ചൊല്ലേണ്ടത് എവിടെയാണ്? ഫർദ് നമസ്കാരത്തിന് ശേഷമാണ്. അപ്പൊ ഒരാൾ പറയാണ് എല്ലാ റവാത്തിബ് സുന്നത്ത് നമസ്കാരത്തിന് ശേഷവും അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലല് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് വിദേഹത്താണ്. കാരണം എന്താ? അത് ചൊല്ലേണ്ടത് ഫർദ് നമസ്കാരത്തിന് ശേഷമാണ്. അപ്പൊ ശറഈന്റെ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ അതല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരുന്നതിനും വിദേഹത്ത് എന്ന് പറയും. മനസ്സിലായോ? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതങ്ങൾ പറയൽ സുന്നത്താണ്. റസൂലുള്ളാഹിനെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിന്റെ ഗുണങ്ങൾ ആളുകൾക്ക് പ്രചരിപ്പിക്കണം, അതൊക്കെ ചില പ്രത്യേക സ്ഥലത്തും ചില പ്രത്യേക സന്ദർഭത്തിലും ചില പ്രത്യേക ദിവസത്തിലും ചെല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞാലാണ് വിദേഹത്താവുക. ആളുകൾക്ക് അന്നം കൊടുക്കുന്ന സുന്നത്താണ്, അത് ബിരിയാണിയാക്കാം, പായസമാക്കാം, അലുവയാക്കാം, എന്തും ആക്കാം. പക്ഷെ ഒരാൾ പറയാനത് വലിയ ഇന്ന ദിവസം സുബൈക്ക് ഇന്ന ദുആ ചൊല്ലിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വിദേഹത്തായി. ഏതാ വിദേഹത്തായത്? ഹലുവ കൊടുത്തതല്ല. ഹലുവ കൊടുക്കാൻ വേണ്ടി ഈ കാട്ടിക്കൂട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നല്ലേ അത്. അപ്പൊ ശരീരത്തിൽ പറഞ്ഞൊരു കാര്യം നിരുപാധികം പറഞ്ഞ നിരുപാധികം ചെയ്യണം, ഉപാധികളോട് പറഞ്ഞതാണെങ്കിൽ ഉപാധികളോട് കൂടി ചെയ്യണം. അത് മാറ്റിക്കഴിഞ്ഞാൽ വിദേഹത്തായി മാറും. ഉദാഹരണത്തിന് പിന്നെ ജംറയിലുള്ള ഏറുകള്, ഹജ്ജ് കർമ്മത്തിനിടയിൽ നമുക്കറിയാലോ കല്ലേറ് എന്ന് പറയുന്ന കർമ്മം, അത് 10 അന്ന് വലിയ ജംറ കേറുണ്ട്, 11, 12, 13 മൂന്ന് ജംറയിൽ വേറുണ്ട്. ഒരാൾ 10 മൂന്ന് ജംറയിൽ വെറിയാ, അത് സുന്നത്താണോ വിദേഹത്താണോ? വിദേഹത്താണ്, തെറ്റാണ്. ആയി രണ്ട് ജംറം കൂടി ഏറ് നമ്മൾ എക്സ്ട്രാ ഏറിഞ്ഞു, അതിന്റെ ഒക്കെ അള്ളാഹു അക്ബർ എന്ന് പറയല്ലേ. അപ്പൊ നിങ്ങൾ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ഇതിന്റെ എതിരാണ് എന്ന് പറഞ്ഞാൽ അവന് വിവരമില്ല, പടു ജാഹിലാന്ന് നമ്മൾ മനസ്സിലാക്കൂലെ? ആ രൂപത്തിൽ തന്നെയാണ്. അത് അറിയാൻ പറഞ്ഞിട്ട് 10 ഒരു ജംറയിലാണ്, 11, 12, 13 മൂന്ന് ജംറയിലുമാണ്. അപ്പൊ മൂന്ന് ആ രൂപത്തിലേക്ക് എറിഞ്ഞു. പക്ഷെ ഇപ്പൊ എറിയുന്നത് 7 കല്ലുകൊണ്ടല്ല, ഇപ്പൊ 17 കല്ലുകൊണ്ടാണ് എറിയുന്നത്. അത് വിദേഹത്തല്ലേ? വിദേഹത്താണ്. എന്താ കാരണം? 17 കല്ലോ 10 കല്ലോ എക്സ്ട്രാ എറിഞ്ഞു. അപ്പൊ പറയാണ് ഞാൻ 10 കല്ല് എറിഞ്ഞത് ഓരോ കല്ലിന്റെപ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് 10 തെക്കിപ്പേർ കൂടി വേറെ ചെല്ലാൻ വേണ്ടിയാണ്. നിങ്ങൾ തെക്കിപ്പേറിന് എതിരാന്ന് പറഞ്ഞാൽ എന്താണ് അവരെ പറ്റി പറയാ? പമ്പരെ കിട്ടി. അതേപോലെ തന്നെ ഒരാളിപ്പോ പോയിട്ട് അറബിയിൽ പോയി പ്രാർത്ഥിക്കുക, അതെന്താ അനാചാരം? അത് തെറ്റുമാണ്, ഹജ്ജിൽ പെടുകയും ചെയ്യൂല. അപ്പൊ അറബ് ശരിയാവണമെങ്കിൽ ആ പറഞ്ഞ സമയത്തും ദിവസത്തും നിൽക്കണം, കല്ലേറ് ശരിയാവണമെങ്കിൽ ആ പറഞ്ഞ ദിവസത്തിന് പറഞ്ഞ എണ്ണം ചെയ്യണം. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളും ശരിയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അത് ആ സ്ഥലങ്ങളിൽ ചെയ്യാം. അതല്ലാതെ മാറ്റം വരുത്തിയാൽ അതിന്റെ അസില് സുന്നത്താണെങ്കിലും അത് സുന്നത്തുൽ ഇളാഫിയത്ത് എന്നാണ് പറയാ. അതൊക്കെ പണ്ഡിതന്മാരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഭൗതികമായി നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക, സമ്മേളനം നടത്തുക, മുസ്ലാഫ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞൊന്നും വിദേഹത്തല്ല. കാരണം നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇബാദത്തായി കാണുന്നത്, മറിച്ചോ ഖുർആൻ മനഃപ്പാഠമാക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇബാദത്ത്. അതല്ലാതെ മുസ്ലാഫ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പണി അതിങ്ങനെ എത്ര പേജാവണം, അത് 10 വേണം അല്ലെങ്കിൽ 500 വേണം എന്ന് പറഞ്ഞ് ഒരാൾ ചെയ്താൽ അതിന്റെ പേര് വിദേഹത്താണ്. ഒരാൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം, അതിങ്ങനെ കേക്കോട്ട് തിരിച്ച് അല്ലെങ്കിൽ വടക്കോട്ട് തിരിച്ച് 4 വേണം 3 വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായി? അതൊരു ഇബാദത്തായി മാറി. അത് അങ്ങനെ അയാൾ കാണുന്നുവെങ്കിൽ അത് വിദേഹത്തായി മാറും. ഒരാൾ പറയാനുണ്ട് December 26 സമ്മേളനം വേണം എന്ന് പറഞ്ഞാൽ അത് സൗകര്യപ്പെടുന്ന ഒരു ദിവസം തെരഞ്ഞെടുത്താണെങ്കിൽ ഓക്കെ. അതല്ല എല്ലാ December 26 26 സമ്മേളനം നടത്താൻ സുന്നത്താകുന്നു എന്ന് പറഞ്ഞാൽ അത് വിധേയത്തായി മാറി. അപ്പൊ സമ്മേളനം വിധേയത്തായി, യൂണിവേഴ്സിറ്റി വിധേയത്തായി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിധേയത്തായി മാറും അതിന്റെ അവന്റെ ഉദ്ദേശം അനുസരിച്ച്. അപ്പൊ ദീനിൽ കടത്തി കൂട്ടുന്ന ആചാരങ്ങളുടെ പേരാണ് വിധേയത്വം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ റോട്ടിൽ അപകടം ഉണ്ടാക്കിയ ഹാദീസ്, അതല്ലെങ്കിൽ ഒരാളെ പുതിയതായിട്ട് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കത്തിക്കുത്ത് നടത്തി, അതൊന്നും ദീനിൽ ഹാദീസ് അല്ലെങ്കിൽ പുതിയത് എന്ന് പറയില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വിധേയത്തിന്റെ ഗൌരവം വളരെ വലുതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണത്. അങ്ങനെയുള്ള ആളുകൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അവലുകൾ സ്വീകരിക്കൂല എന്നൊക്കെ പല റിപ്പോർട്ടുകളിലും കാണാൻ പറ്റും. കാരണം വിധേയത്വം ചെയ്ത ആളുടെ പിന്നെ പ്രവൃത്തി അത്ര ഗൌരവമാണല്ലോ. അതുകൊണ്ട് തന്നെ വിധേയത്തുകളും സുന്നത്തുകളും തിരിച്ചറിയുകയും സുന്നത്ത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.